കൈവല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാരാധിനീ ശ്യാമാംഗീ മധുസിക്തസൂക്തി മരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിം സൂത്രകാരം ച പ്രണതോസ്മിനിത്രയം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് ധാതു നിന്ന് നിച്ചു വന്നു, നിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം എന്തുവരും? നൗച്ചങ്ങുപതായ ഹ്രസ്വ പ്രകാരം ഹ്രസ്വം വന്ന് ഇത് ദ്വിതി ആകാശ ഭാഗത്തിന് ദിത്തും വന്ന് ദ്വിതി ഈ ദീതി രണ്ട് നീ ലോപിച്ചു ഇതാണ്. ഇവിടെ ആടജാതിന് ആട്ട് വന്നു കഴിഞ്ഞാൽ ആടശവൃദ്ധി വന്നിട്ട് ഐദിതത്വം വരും. ഇപ്പൊ പ്രായുടെ പരത്തിൽ ഐദിതത്വം ഇരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരാം അല്ലേ? പ്രായുധിതം ഇരിക്കുമ്പോൾ വൃദ്ധി വരാം, വൃത്തി വന്നാലും പ്രൈതത്വത്തിന്. പക്ഷെ ആട്ട് വരാത്ത പക്ഷത്തിൽ നമാങ്ങയോഗേ അടാടോ നസ്തഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മാ പ്ര ഇതി തന്നിരിക്കുന്നിടത്ത് ഇവിടെ വൃത്തി വരുന്നില്ല. ഇവിടെ എങ്ങനെ വൃത്തി പ്രാപ്തമാകും എന്നുള്ളതാണ്. വൃത്തി പ്രാപ്തമെന്നെങ്കിൽ ഏ സൂത്രം പ്രകാരം വരണം? ഏത്യേതത്തിൽ സോടെ പറഞ്ഞു ഏതതി ഏത് ധാതു പരത്തിലിരുന്നു കഴിഞ്ഞാലും വൃത്തി വരാമെന്നാണ്. അപ്പോ അവിടെ ഏജാദ്യഹോ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് ധാതുവിന്റെ രൂപമാണ് എന്തോ ഇതിദത്ത് പ്ര ഇതിദത്ത് വൃത്തി വരേണ്ടതാണ്. പക്ഷെ ഏജാദ്യോഹോ എന്ന് പറഞ്ഞതുകൊണ്ട് വൃത്തി വരുന്നില്ല. ഏത്യത് സൂപ്രകാരം വൃത്തി വരുന്നില്ല. അപ്പൊ അതിവിടെ വിശേഷം പറയുന്നത് ഇതൊക്കെ സംഭവിക്കില്ല എന്നുകൊണ്ട് ആദ്യം ഉപതാകർസം വന്നുകൊണ്ടാണ്. ഇനി ആദ്യ ഉപതാകർസം വന്നില്ല എന്നിരിക്കട്ടെ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ധീക്ക് ദത്വം വരും. അപ്പോ ഏന്ന് തന്നെ ഇരിക്കും. ആടജാതിന് ആടശവൃദ്ധി വന്ന ഐദ്യത്ത് അല്ലെങ്കിൽ ഏതി ദത്ത് പപ്ര ഏതി ദത്ത് എന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? വൃദ്ധി വരും. ചുരുക്കത്തിൽ പ്ര ഇതി ദത്ത് അങ്ങനെ രൂപം വരത്തില്ല. പ്ര ഏത് തന്നിരിക്കും? ഏജാദ്യാണ്, വൃത്തി വരും. അപ്പോ അവർണാത് ഏജാദ്യോഹോ ഏത്യോദ്യോഹോ എന്ന് പറഞ്ഞത് ഏജാദിയായ ഏത് ധാതുവിനെ വൃത്തി വരത്തുള്ളൂ? പ്രേജതി പ്രേജത്തെ എന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഏത് ധാതു ഏജാതി ആയിട്ടും വരാം അല്ലാതെയും വരാം. ഏത് ധാതു ഏജാതി അല്ലാതെ വരുന്നത് ഉദാഹരണമാണ് നിച്ച് വന്നിട്ട് ലുങ്ങ് പ്രഥമക്ഷേകവനും ഇവിടെ കൊടുത്തത്. ഇത് ഏജാതി ആകാതിരിക്കാനുള്ള കാരണം ഉപതാകർസ്വ ആദ്യം വന്നതുകൊണ്ടാണ്. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉപതാകർസ്വ രണ്ടാമതാണ് വരുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഉദാഹരണമേ കിട്ടത്തില്ല. പ്രായുദ്ധത്തെന്ന രൂപം വരത്തില്ല. ഏജാദ്യ ഹോക്കീം എന്നുള്ളതിന് ഉത്തരവും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം എന്ത് വരണം? ഉദാകർഷം വന്ന് പ്രായുദ്ധത്ത് എന്നിരിക്കുമ്പോൾ അവിടെ മാങ്ങ കൂടെ വേണം, അല്ലെങ്കിൽ ആട് വരും. ആട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശേഷതയില്ല. അപ്പൊ മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രായുദ്ധത്തെന്നിരിക്കുമ്പോൾ എന്തുവരും? ഇത് തന്നിരിക്കില്ല. എന്തുകൊണ്ട്? ആടജാതീനം വന്നേ പറ്റൂ. അപ്പൊ വൈദ്യുതം നിന്നിരിക്കും, വൃത്തിയും വരാം. അപ്പോ ഇത് ഒന്ന് ഇതിത്തതെന്ന് പറയുന്നത് മാങ് യോഗത്തിലേ വരത്തുള്ളൂ. രണ്ടാമത് ഇതിത്തതെന്ന് വരണമെങ്കിൽ ആദ്യം തന്നെ പ്രസം വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാലേ ഏജാതി ഏത് ധാതുന്ന് പറയുന്നതിന് പ്രയോജനം ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രയോജനം പ്രാ ഇതിത്തെന്നുള്ളടത്ത് വൃത്തി വരാതിരിക്കുകയാണ്. ഇത് മുമ്പ് പഠിച്ചത് കൊണ്ട് ഇനിയും പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളാരും പുസ്തകമില്ലാതെ ഇവിടെ വന്നിരിക്കുമ്പം ഞാനെന്ത് ചെയ്യാനാ? പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് വന്നാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാം. പുസ്തകമില്ലാതിരിക്കുമ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി മുമ്പോട്ട് തന്നെ പോകാം. നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്നോ മതിയോ? മൊത്തം ഉണ്ടോ എല്ലാവരുടെയിലും? മൊത്തം എല്ലാവരുടെയിലും ഇല്ലല്ലോ. പുസ്തകം ഉണ്ടെങ്കിലേ പറ്റൂ. പുസ്തകമില്ലാതെ എങ്ങനെയാ? പുസ്തകം ഒന്നെങ്കിലും വരുത്തണം, ആവശ്യമുള്ളു. പഠിക്കുന്നവർ മതി. വെറുതെ പുസ്തകം വാങ്ങിയിട്ട് വേസ്റ്റ് ബോക്സിൽ കൊണ്ട് കളയുന്നവർ വാങ്ങരുത്. അല്ലാത്തവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ പുസ്തകം വാങ്ങി വെച്ചാൽ ബാക്കി പറയാം. അല്ലെങ്കിൽ പിന്നെ അടുത്തെന്തായാലും നിങ്ങളെ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് കൃത്യപ്രക്രിയ നോക്കാം. ടൈം പാസിന് വേണ്ടി കൃത്യപ്രക്രിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഉപയോഗമുള്ളതാണ്. ഈ തിങ്കന്തം പോലെ അത്രയും ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സൂത്രങ്ങളിലും ഓരോ രൂപങ്ങളിലും മൂന്നോ നാലോ സൂത്രങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ. മറ്റതുപോലെ വിസർഗങ്ങളും അപവാദങ്ങളും അദ്വൈതം ഇത്തരം ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഉപയോഗം വളരെ കൂടുതലുമാണ്. കർത്തപ്രത്യയങ്ങളും വരുന്ന എവിടെ നിന്നാണ്? ധാതുക്കളിൽ നിന്നാണ്. ആദ്യത്തെ സൂത്രം ധാതോഹോ. ആ തൃതീയാധ്യായ സമാപ്തേർ ഏ പ്രത്യഹ തേ ധാതുഃ പരേസ്യു. ഇത് അധികാര സൂത്രമാണ്, ധാത്വ അധികാരം. ധാതോഹ എന്ന് പറയുന്നത് വേറെയുണ്ട്. ധാതുവരേഖാച്ചല ദേവക്രിയാസംഹാരോ യങ് അത് അതെന്നും വരുന്നുണ്ട്. ധാതു ധാതുവരേഖാച്ച രേഖാച്ചോ ഹലാദേഹി ക്രിയാസംഹാര. പക്ഷേ പ്രധാന ധാത്വ അധികാരം ഇതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും ഒക്കെ വരുന്ന ഇതിൻ്റെ ഇതിൽ തന്നെ. അധ്യായവസാനം വരേണ്ടതാണ്. ആ തൃതീയാധ്യായ സമാപ്തി ഏ പ്രത്യാഹ. ഇവിടെ ധാരാളം പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. തേ ധാതോഹ പരേസ്യു, ഇതെല്ലാം എന്തോരും ധാതുവിന്റെ പരത്തിൽ വരുന്നു. ഈ പ്രത്യയങ്ങൾക്കെല്ലാം കൃത്തതിങ് നേരത്തെ വന്ന സൂത്രം എവിടെയാ വന്ന കൃത്തതിങ്? സൂത്രത്തിന്റെ അടുത്ത വന്നു അടുത്തേക്ക് അഞ്ചു കുറിഞ്ചാഞ്ച പിന്നെ എന്ത് വന്നു? വൃത്തിക് ശബ്ദവും മറ്റേ ശ്രദ്ധിക്കുന്നിടത്ത്. അതുകൊണ്ടാണ് ഇവിടെ ആ സൂത്രം കൊടുക്കാത്ത. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യയങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അതിൽ ആ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിങ് വഴിയുള്ള എല്ലാ കൃത്സഞ്ജയുണ്ട്. അതുകൊണ്ടാണ് കൃത്ത് അതിങ് എന്ന് പറഞ്ഞത്. തിങ് ഇപ്പം നമുക്കറിയാം, തിങ്ങിന് തിങ് എന്നുള്ള സംജ്ഞയാണ്. അതൊഴിവുള്ളതിനെല്ലാം കൃത്സഞ്ജയുണ്ട്. അപ്പോ ഏത് ധാതുവിടെ ഉദാഹരണം എതിതവ്യം എന്നുള്ളതാണ്. ഏത് ധാതു എന്താണ് അർത്ഥം? വൃദ്ധി. ഏത വൃദ്ധവോ ഏത് ധാതുവിൽ നിന്നും പ്രത്യയങ്ങൾ പരത്തി വരും, തിങ്ങും വരും. തിങ് വന്നാൽ ഏതാ വരുന്നത്? ആത്മനെ വരും, തിങ് വരും. അപ്പോ ഏതതയെന്ന് വരുന്നു. ഏതത എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഏതത്തെ തിങ്ങിന് കൃസഞ്ജയല്ല. അതുകൊണ്ട് ഏതത എന്ന് പറയുന്നത് തിങ്ങന്തമാണ്, പക്ഷെ കൃദന്തം അല്ല. അതാണ് വ്യത്യാസം. കൃദന്തമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃത്ത സമാസക പ്രകാരം പ്രാതിപദിക സഞ്ജ ഒന്ന് സു വന്നിട്ട് ഏതതയിൽ നിന്ന് സു വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് തിങ്ങനെ ഒഴിവാക്കിയത്. അതുകൊണ്ട് ഏതത എന്ന് പറയുന്നത് തിങ്ങന്തമാണ്, പ്രത്യാന്തമാണ്, ധാത്വ അധികാരത്തിൽപ്പെടുന്നതാണ്, എല്ലാമാണ്. പക്ഷേ കൃത്തല്ല. അതുകൊണ്ട് ഏതത കൃതന്തമല്ല. ഇപ്പൊ ഏത് ധാതുവിൽ നിന്നിവിടെ തവ്യത്ത് പ്രത്യേകം വരെ തവ്യത്ത്. ഈ തവ്യത്ത് എന്ന് പറയുന്നത് ധാത്വ അധികാരത്തിലാണ്. അതിനെന്തോരും കൃത്ത് അതി ധാത്വ അധികാരത്തിൽ വിധിച്ചുകൊണ്ട് കൃസഞ്ഞ വരുന്നു. ഏത് തവ്യത്ത് കൃതന്തമായി അതിനെന്തോരും പ്രാതിസഞ്ജ വരും. പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്താവും? സുബന്ധമാവും. കൃതന്തമാകുന്നു, സുബന്ധമാകുന്നു. തിങ്ങന്തമാകുന്നു, എന്താകുന്നു? ഒന്നും ആകുന്നില്ല. ആ വ്യത്യാസം അത് മനസ്സിലിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു വിശേഷത പറയുന്നു എന്താണ്? വാ അസുരൂപോ അസ്ത്രീയാം. അസ്മിൻ ധാത്വധികാരേ അസുരൂപോ അപവാദപ്രത്യയഃ ഉത്സർഗസ്യ ബാധകോ വാ സ്യാത്. സ്ത്രീ അധികാരോക്തം വിനാ. ഈ സൂത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണം വരുമ്പം വിശദമായി മനസ്സിലാക്കാം. ഇതിത്രയേ ഉള്ളൂ. സാധാരണ ഉത്സർഗം എന്ന് പറയുന്നത് ഏതിനെയാണ്? സാമാന്യ സൂത്രം. അപവാദം എന്ന് പറയുന്നതോ വിശേഷ സൂത്രം. അപ്പോ ഒരു ഉത്സർഗ സൂത്രത്തെ വിധിച്ചിട്ട് ഒരു അപവാദ സൂത്രത്തെ വിധിച്ചു കഴിഞ്ഞാൽ പാണിനി ഏതായിരിക്കും പ്രവർത്തിക്കുന്നത്? പക്ഷെ ഇവിടെ രണ്ടും പ്രവർത്തിക്കും. അതാണ് ഈ സൂത്രം പറയുന്നത്. ഉത്സർഗവും പ്രവർത്തിക്കും, പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. എല്ലായിടത്തും അങ്ങ് പ്രവർത്തിക്കത്തില്ല. അതിൽ പ്രധാനമായി വരുന്ന എന്താണ്? ഉത്സർഗത്തിൽ വിധിക്കുന്ന പ്രത്യയവും അപവാദത്തിൽ വിധിക്കുന്ന പ്രത്യയവും ഒരുപോലെ ഇരിക്കാൻ പാടില്ല. ഒരുപോലെ ഇരുന്നാൽ പറ്റില്ല. ഒരുപോലെയാണ് ഇരിക്കണമെങ്കിൽ ഉത്സർഗത്തെ അപവാദം ബാധിക്കും. ബാധിക്കുക എന്ന് പറഞ്ഞാൽ നിത്യമായി ബാധിക്കും. രണ്ട് തരത്തിലാണെങ്കിൽ ബാധ എങ്ങനെയായിരിക്കും? വികല്പം. വികല്പമായി ബാധിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് രൂപം വരും. അത് ഈ പറയുന്ന ധാത്വധികാരത്തിലെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതിനും ഇനി കുറെ മുമ്പോട്ട് ചെല്ലുമ്പോ കുറച്ച് സൂത്രം കഴിയുമ്പോൾ ഒരു സൂത്രം വരും, സ്ത്രീയാത്തിൻ ഒരു സൂത്രം വരും. സ്ത്രീയാത്തിൻ എന്ന് പറയുന്ന സൂത്രം കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീ അധികാരം അവസാനിക്കും. അപ്പൊ സ്ത്രീയാത്തിൻ എന്ന് പറയുന്ന സൂത്രത്തിൻ വിധിക്കുന്നു. അതെന്നാണ് മതി തുടങ്ങിയ ശബ്ദങ്ങളുണ്ടാകുന്നു. കൃതി എല്ലാ സ്ത്രീയാം തിന്നൽ പ്രകാരം ഇത്തിൻ പ്രത്യം വന്നിട്ടാണ്. ബുദ്ധി അതൊക്കെ സ്ത്രീയാത്തിൻ സ്ത്രീ അധികാരത്തിലാണ്. ജിജ്ഞാസ, പിപാസ, മീമാംസ, തിതിക്ഷ അതെല്ലാം സ്ത്രീ പ്രത്യേക അധികാരത്തിലുള്ള പ്രത്യയങ്ങൾ വന്നിട്ടാണ് വരുന്നത്. അവിടെ ഈ നിയമമില്ല. ഈ നിയമമില്ലെന്ന് പറഞ്ഞാൽ എന്താ? അപവാദം നിത്യമായിരിക്കും. അതും ധാത്വധികാരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നു. ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശദമായി മനസ്സിലാക്കുന്നത് എവിടെ? ഉദാഹരണങ്ങളിൽ മനസ്സിലാക്കും. അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് വിശദീകരിച്ചാലും സൂത്രം, ഉദാഹരണം, രൂപം എല്ലാം കാണുമ്പോഴേ അത് മനസ്സിലാകും. അല്ല, അതിനു വേണ്ടി ഈ ആശയം മാത്രം മനസ്സിലാക്കുക. ധാത്വധികാരത്തിൽ സ്ത്രീ അധികാരം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ അപവാദസൂത്രം ബാധിക്കുന്നത് ഉത്സർഗത്തെ വികല്പമായി. ബാക്കിയുള്ളിടത്തെല്ലാം പഴയതുപോലെ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടെന്താ പ്രയോജനം? എന്താണ് ഒരേ ധാതുവിൽ നിന്ന് തന്നെ ഒരേ അർത്ഥത്തിൽ പല പ്രത്യയങ്ങൾ വരും. രണ്ടോ മൂന്നോ എത്ര വേണോ വരാം, അർത്ഥം ഒന്നായിരിക്കും. അസ്മിൻ ധാത്വധികാരേ രണ്ടോ മൂന്നോ ഒക്കെ വരുന്ന എത്ര അപവാദങ്ങളുണ്ടോ എല്ലാം ഇങ്ങനെ ബാധിച്ചുകൊണ്ട് വരാം. അസ്മിൻ ധാത്വധികാരേ എന്ന് വെച്ചാ ധാതോ 91 ഇത് 94 ഈ ധാത്വധികാരത്തിൽ അസരൂപോ അപവാദ പ്രത്യയ. അപവാദ പ്രത്യയം എങ്ങനെയായിരിക്കണം? അസരൂപം എന്ന് വെച്ചാൽ പ്രത്യയത്തിന് വ്യത്യാസം വരണം. സാമാന്യ പ്രത്യയം പോലെ ആയിരിക്കരുത്. ഉത്സർഗസ്യ ബാധകോ ബാസ്യാകും. ഉത്സർഗത്തെ സാമാന്യ സൂത്രത്തെ വികല്പമായി ബാധിക്കും. ബാസ്യാകെന്ന് പറഞ്ഞാൽ വികല്പമായി ബാധിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടും പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു നിബന്ധനയുണ്ട്. സ്ത്രീ അധികാരോക്തമില്ല. സ്ത്രീ അധികാരത്തിൽ വരുന്ന പ്രത്യയങ്ങൾ എന്താണ്? അതിന്റെ വിശദീകരണങ്ങളെല്ലാം ബൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഒക്കെ പരിശോധിച്ചു നോക്കുക. ഏത് മല ഏതുവരെയാണ്, സ്ത്രീ അധികാരത്തിൽ ഏതൊക്കെയാണ്, കാര്യങ്ങളെല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഉദാഹരണങ്ങൾ വരുമ്പോൾ അത് സ്പഷ്ടമാണ്. സൂത്രവും പ്രത്യേകം അറിയാതെ നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത് പറയുന്നു കൃത്യാഹ. നുൽ ത്രിജൌ ഇത്യതഃ പ്രാക് കൃത്യസഞ്ജ്ഞാഃ സ്യുഃ. നുൽ ത്രിജൌ ഇത്യതഃ പ്രാക് കൃത്യസഞ്ജ്ഞാഃ സ്യുഃ. നുൽ ത്രിജൌ എന്നൊരു സൂത്രം വരും. ഇനി അനുമുമ്പ് കുറച്ച് സൂത്രങ്ങളെയാണ് പറയുന്നത് കൃത്യപ്രത്യയങ്ങളാണ്. ഇവിടെ മുതൽ എല്ലാവരുടെയിലും സിദ്ധാന്തമതിയുടെ ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് പുസ്തകം വാങ്ങാൻ കാശില്ലെന്നാണ് പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഇത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകം കൊണ്ട് വന്നാണ് പഠിപ്പിക്കാനായിട്ട്. നുളുത്രിജോ ഇത്യത പ്രാകൃത്യ സന്യാഹസ്യോ. നുളുത്രിച്ചു എന്ന് പറയുന്ന സൂത്രം. അതിനു മുമ്പുള്ള പ്രത്യയങ്ങൾക്കെല്ലാം എന്തുണ്ട്? അത് വരും, അടുത്ത് തന്നെ വരും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിച്ച് തല പോവച്ചു കളയണ്ട, കാരണം ഇതെല്ലാം വരുന്ന സൂത്രങ്ങളാണ്. ആവശ്യമുള്ളത് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ആവശ്യമുള്ളത് തന്നെ മനസ്സിലാക്കാനുള്ള ഇടം ബുദ്ധിക്കില്ലാത്ത വിഷമിക്കുമ്പം പിന്നെ കൂടുതലൊക്കെ എന്തിനാ തലയിക്കേറ്റി വയ്ക്കുന്നു. ആവശ്യമുള്ള മനസ്സിൽ ആദ്യം പോവുക. നുള്ളിത്തെറിച്ചെന്ന് പറയുന്ന സൂത്രത്തിന് മുമ്പുള്ള പ്രത്യയങ്ങൾക്കെല്ലാം എന്തുണ്ട്? കൃത്യസഞ്ജയുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര സഞ്ജയായി? കൃത്തായി. നേരത്തെ പറഞ്ഞു കൃതാദി. ഈ ധാത്വധികാരത്തിൽ ഉള്ള പ്രത്യയങ്ങൾക്ക് എന്തുണ്ട്? കൃത്സഞ്ജയുണ്ട്. ഇപ്പൊ എന്ത് ചെയ്തു? അന്നൊരു പരിധി വെച്ച് നുള്ളിത്തെറിച്ചോ എന്ന് പറയുന്ന സൂത്രത്തിന് മുമ്പ് വരെ കൃത്യസഞ്ജ. രണ്ടുമുണ്ട്. വികല്പം പറഞ്ഞില്ലല്ലോ, രണ്ടും വരാം. അപ്പൊ കൃത്യസഞ്ജ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് എന്നാണ് കൃത്യപ്രക്രിയ എന്ന് പറയുന്നത്. ഈ കൃത്യസഞ്ജയുള്ള പ്രത്യയങ്ങൾക്കെല്ലാം എന്ത് സഞ്ജയുണ്ട്? കൃത്സഞ്ജ. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? കൃദന്തം. പാണിനി എത്രയോ സജ്ഞകൾ വിധിക്കുന്നു. പാണിനീയ ശാസ്ത്രം തന്നെ സജ്ഞാബഹുളമാണെന്ന് പറയും. സജ്ഞകളുടെ ഒരു വേലിയേറ്റമാണ് പാണിനീയ സൂത്രങ്ങൾ. അതുകൊണ്ട് പാണിനി സജ്ഞയെ വിധിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാറില്ല. അതിനുള്ള പ്രയോജനമുണ്ട്, വെറുതെ അല്ല. അതുകൊണ്ടിപ്പോ കൃത്യപ്രത്യയങ്ങൾക്ക് കൃത്സഞ്ജയുണ്ട്. കൃത്സഞ്ജ നേരത്തെ ഉണ്ട്. അതാണ് പറയുന്നത് കൃത് പ്രത്യേക നുല്ലത്രിച്ചോദിത്തേത് പ്രാകൃത് സന്യാഹസ്യം കൃത്യസന്യാഹസ്യം എന്നു. ഇനി വിധിക്കാൻ പോകുന്ന പ്രത്യയങ്ങളാണ്. പ്രത്യേക ഇതുവരെ വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം നടക്കുന്നത്. ഇതെല്ലാം തയ്യാറായിക്കൊണ്ട് അവസാനം പ്രക്രിയയിലേക്ക് കടക്കണം. അതിനു മുമ്പുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നു കർത്തരി കൃത്. കൃത് പ്രത്യേക കർത്തരി പിന്നെ ഇതിന്റെ അർത്ഥം പറയുന്നു. ഇപ്പോ ലട്ട് വിധിച്ചപ്പോ അർത്ഥം പറഞ്ഞു എന്താണോ? വർത്തമാന ക്രിയാപ്രത്യേക ധാതുർ ലട്ട് പരോക്ഷേ ഭൂതാനുദ്ധേന പരോക്ഷാർത്ഥ പ്രത്യേക ധാതുർ ലിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും പറയുന്നു. കൃത് പ്രത്യയങ്ങൾ വന്നാൽ എന്തർത്ഥമായിരിക്കും? കർത്തരി അർത്ഥം എന്ന് പറഞ്ഞ എന്താ? കർത്താവ് എന്ന് പറഞ്ഞ എന്താ? എന്താ അർത്ഥം? അത് പ്രാതിപദികമാണ്. അത് തന്നെ കർത്തരി അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? മലയാളത്തിൽ പറഞ്ഞാൽ മതി, സംസ്കൃതത്തിൽ പറയണ്ട. എന്ന് പറഞ്ഞെന്താ? ഏ മലയാളത്തിൽ എന്ത് പറയും? കർത്താവാകും പറഞ്ഞ ആ വാക്യത്തിന്റെ കർമ്മം ക്രിയ ചെയ്യുന്നവനാകും. ഏ ആ വാക്യത്തിലെ ക്രിയ ചെയ്യുന്നവനാകും. ക്രിയ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം അത് തന്നെ. പ്രവൃത്തി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നതെന്ന് അർത്ഥം. കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ മേളിയിരിക്കുന്ന കർത്താവ് എന്ന് ധരിച്ചോളെ. ഇതിവിടെ താഴെയുള്ള കർത്താവ് തന്നെ. പ്രവർത്തിക്കുന്നവൻ എന്നാണ് കർത്തൃടത്വം എന്ന് പറഞ്ഞ. എന്നുവെച്ചാൽ കൃതാവിൽ നിന്ന് ഇവിടെ പറഞ്ഞല്ലോ ഉള്ളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥം കിട്ടും. എന്ത് പ്രവർത്തിക്കുന്നവൻ? ആ വാക്യത്തിലെ ക്രിയ. വാക്യത്തിലെ ക്രിയേ ഇത്രയൊക്കെ പഠിച്ചവർ. ആ ധാതുവിന്റെ ക്രിയയെ പ്രവർത്തിക്കുന്നവൻ. ക്രിയ എന്ന് പറയുന്ന ധാതു വാച്യമാണ്. അത് പ്രവർത്തിക്കുന്നവൻ കൃതെന്ന് വെച്ചാൽ കരണേ പ്രവൃത്തി ചെയ്യുന്നവൻ എന്നൂടെ വരും. അപ്പോ കർത്ത എന്ന് പറഞ്ഞാൽ എന്തായി? പ്രവർത്തിക്കുന്നവൻ. പഠിത എന്ന് പറഞ്ഞാൽ പഠിതാതുവിന്റെ അർത്ഥം വ്യക്തമായ അംബാജി. അപ്പൊ കർത്തരി അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനക്രിയ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പഠിക്കുന്നവൻ, അങ്ങനെ ആണ് കർത്തൃത്വം എന്ന് പറഞ്ഞു. കർത്തൃത്വം എല്ലാ ഭാഷയിലും ഇങ്ങനെ തന്നെ അല്ലേ, എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരുന്നു. കർത്തൃ പ്രത്യേകം വരുന്നു, കർണേ വാല എന്നല്ലേ പറയുന്നു അല്ലേ, എല്ലായിടത്തും ഇങ്ങനെ തന്നെ. അപ്പോ ഇത് കർത്തരി കൃത്ത് എന്ന് പറയുന്ന കൃത് പ്രത്യയങ്ങൾക്ക് പൊതുവെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് കൃത് പ്രത്യയ കർത്തരി ശൈലി പ്രാപ്തേ. ഇവിടെ കൃത്ത് എന്നുള്ളതല്ല, ഇവിടെ ഒരു വിശേഷതയുള്ളൂ. ഇതെന്താണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന കൃത്യപ്രത്യയങ്ങളാണ്. കൃത്യാണ് അതൊക്കെ പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇപ്പം വരുന്ന കൃത്യകയും മറ്റുമൊക്കെയാണ്, അതൊന്നും വരരുത്. ഇവിടെ കൃത്യപ്രത്യയമാണ്. കാട് കയറിപ്പോ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഏക സംബന്ധി ജ്ഞാനം അവരെ സംബന്ധി സ്മാരകമെന്നാണ്. എത്ര പേരുടെ മനസ്സിലിപ്പം വന്നിരിക്കുന്നു കൃത്യ എന്ന് പറയുന്നത്, കൃത്യക വന്നിരിക്കും ഇല്ലാന്ന് പറയാൻ പറ്റും. അതിലോട്ടൊന്നും പോരുത്, കൃത്യകൃത്യ തന്നെയാണ്. കൃത്യം കൃത്യമായിരിക്കും, വ്യാകരണം കൃത്യമാണ്, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. തയോരേവ കൃത്യത്ത ഖലർത്താഹ. ഏതേ ഭാവകർമ്മണോ രേവസ്യ, അതായത് എല്ലാ കർമ്മണിച്ച ഭാവേ ജാകർമ്മ ഗഭ്യ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഏത് തയോരേവ കൃത്യക്ഥ ഖലർത്താഹ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതാണ് ഭാവകർമ്മങ്ങൾ. തയോഹോ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഭാവകർമ്മങ്ങൾ. അപ്പൊ കൃത്യപ്രത്യയങ്ങൾ വരുന്ന ഏതർത്ഥത്തിലായിരിക്കും? ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും. കൃത്യപ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിലല്ല? കർത്തരിയല്ല, എന്നിട്ട് അതിന്റെ അപവാദമാണ്. കൃത്യപ്രത്യയങ്ങൾ തീർന്നില്ല, ഇനിയും പല അർത്ഥങ്ങളും വരും. കൃത്യപ്രത്യയങ്ങൾ പൊതുവെ കർത്തരിയാണ്, പക്ഷേ കൃത്യപ്രത്യയങ്ങളാണെങ്കിൽ ഭാവാർത്ഥത്തിനും. ഭാവകർമ്മം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ. എല്ലാവരും ഒരുപോലെ പറയുന്നില്ല. ഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്ങന്തം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പം പറയേണ്ടതാണ്. ഞാൻ വായ് അടുത്ത് തുറക്കുന്നതിന് മുമ്പ് ക്രിയ എന്ന് പറയണം. എവിടുന്നോ ഒന്ന് രണ്ട് ശബ്ദങ്ങൾ കേട്ട് എന്തോ അപശബ്ദങ്ങൾ പോലും ക്രിയ, ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ഭാവം ക്രിയയാണ്, ക്രിയ അർത്ഥത്തിന് വരും. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മകാരകം, അതിനെ കാണിക്കാനും എന്ത് വരും? കൃത്യപ്രത്യയങ്ങൾ വരും. പക്ഷെ ഇവിടെ പറയുന്നത് കൃത്യത്ഥ ഖലർത്ഥ, അതിന് കൃത്യ എന്നുള്ളത് മാത്രം തൽക്കാലം മനസ്സിലാക്കുക, ബാക്കി രണ്ടും തൽക്കാലം വിട്ടയ്ക്കുക. വെറുതെ വ്യാഖ്യാനിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്കും ആഗ്രഹമില്ല. അതുകൊണ്ട് ഇത് മാത്രം എടുത്താൽ മതി. ഏതാണ് കൃത്യ, ബാക്കി വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഏതേ ഭാവകർമ്മങ്ങൾ ഒരേ വസ്തു. അടുത്ത സൂത്രം നേരത്തെ പറഞ്ഞല്ലോ തിപ്തസ് ജി. ആ സൂത്രം എന്താണ്? ആ സൂത്രം എന്ത് സൂത്രമാണ്? സംന്യാസൂത്രം. നല്ല കാര്യമായി. രാമായണം മുഴുവൻ കഴിഞ്ഞ് തിപ്തസ് ജി എന്ന് പറയുന്ന ഏതിന് ഏത് സംന്യാ വിധിക്കുന്നു? അത് വിധിസൂത്രമാണ്. തിപ്പ് തുടങ്ങിയ പ്രത്യയങ്ങളെ വിധിക്കുകയാണ്. അപ്പൊ ഈ ധാത്വാധികാരത്തിൽ ഇങ്ങനെ ഇനി പ്രത്യയങ്ങളെ വിധിക്കുന്ന സൂത്രങ്ങൾ വരും. അതിന്റെ ജോലി പ്രത്യയങ്ങളെ വിധിക്കുക. പ്രത്യയങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? പൂർവത്തിൽ നിന്ന് പ്രത്യേക ധാതോ പ്രത്യേക പരസ്ച, നേരത്തെ പ്രാതിപതിക എന്ന് വന്നത് പ്രത്യയങ്ങൾ പരത്തി വരും, സംഗതി എളുപ്പമാണ്. അതുപോലെ പ്രത്യയത്തെ വിധിക്കുന്ന ഒരു സൂത്രമാണ് തവ്യ അനിയര. മൂന്ന് പ്രത്യയങ്ങളാണ്. ആദ്യത്തെ തവ്യത്, രണ്ടാമത്തത് തവ്യ, മൂന്നാമത്തത് അനീയര്. മൂന്ന് ദ്വന്ദ്സമാസത്തിൽ തവ്യത്ത് തവ്യ അനീയര എന്നാണ്. തവ്യത്തിൽ തകാര യുത്താവും പോവും, അത് സ്വരത്തിനാണ്. ഇവിടെ സ്വരത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല, വേദത്തിലാണ് അതിന്റെ ആവശ്യം വരുന്നത്. ചിത്സ്വരിതം തവ്യയിൽ ഇത്തൊന്നുമില്ല. അനിയരിൽ രേഖം ഇത്താണ്, അത് ഉപോത്തമ രീതി സ്വരത്തിന് വേണ്ടിയിട്ടാണ്, അതും വേദത്തിലേക്കാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. തവ്യത്തിൽ തകാരം പോയാൽ എന്ത് ശേഷിക്കും? രണ്ടാമത്തെ തവ്യയിൽ എന്താ ശേഷിക്കുന്നത്? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത്തുകൊണ്ട് വരുന്ന സ്വരഭേദം. പക്ഷെ അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല. ചുരുക്കത്തിൽ രണ്ടും രൂപം ഒന്നുപോലെ തന്നെ. തവ്യയായാലും തവ്യത്തായാലും രൂപ വ്യത്യാസമില്ല. സ്വരവ്യത്യാസം ഉണ്ടെങ്കിൽ ലോകസിദ്ധാന്തം തോന്നി അത് ചർച്ച ചെയ്യുന്നില്ല. ധാതുരേതേ പ്രത്യാഹ സ്യുഹോ, ധാതുവിൽ നിന്ന് ഈ പ്രത്യയങ്ങൾ വരും, ധാരാളമായി പ്രയോഗിക്കുന്നതാണ്, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഏത്, ഏതവർദ്ധവും പരത്തിൽ തവ്യ വരുന്നു. ഏത് തവ്യ എന്നിരിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പരത്തിലിരിക്കുന്നത് എന്താണ്, എന്താണത്? അർദ്ധധാതുകം. സൂത്രം ഏതാണ്? ശേഷ സംശയമൊന്നുമില്ല. ധാതുഹോ ധാത്വധികാരത്തിനാണ്. പിന്നെ നോക്കേണ്ട ഏത് ധാതു കേട്ടോ അനിട്ടോ, ഇനി മുഴുവൻ അതിൻ്റെ ആവശ്യം വരും. അതിൽ തന്നെ ഇരുട്ടെന്ന് പറയുന്നത് എന്തുമാത്രം ഉപദ്രവം ചെയ്യുമെന്നുള്ളത് ഇനിയാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ ഒന്നും മനസ്സിലാക്കിയല്ല. ഇതി നിഷേധം വികല്പം അത് ഇത് കേട്ട് മനുഷ്യനായിട്ട് കറക്കാൻ പോകുന്ന സംഗതിയാണ് എന്ത്? എട്ട് വിധി എന്ന് വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട, ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോ ഏത് ധാതു ധാകാരാന്തത്തേതൊക്കെയാണ് എന്നിട്ട് ധാതുക്കൾ? എന്തെങ്കിലും പറഞ്ഞോ? കൃതക്ഷത ബുധുബന്ധു ഇതുരിതുരാതുവതി ശിസാത് സിദ്ധ്യ. മറന്നുപോയോ എല്ലാരും? മറന്നോ? പഠിക്കണം. മറന്നവര് പഠിച്ചേ പറ്റൂ, കാരണം ഒരുപാട് ആവശ്യം വരും. അപ്പൊ ഇത് സേട്ടാണ്. അപ്പൊ എട്ട് വന്നപ്പോ എന്തായി? ഏത് എട്ട് അർദാസ് ഇട്ട് വരാതെ ഏതി തവ്യന്നായി. സംഗതി കഴിഞ്ഞു ആണ് പറഞ്ഞത്. ഇതിലധികം സൂത്രങ്ങൾ പ്രവർത്തിക്കുകയില്ല. പ്രക്രിയ വളരെ എളുപ്പമാണ്, ഉപയോഗമാണെങ്കിലോ വളരെ കൂടുതലുമാണ്. ഈ തിങ്ങന്തങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. എഴുത്തിലും വായനയിലുമെല്ലാം നമ്മുടെ തിങ്കന്ധങ്ങൾ എല്ലാം ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം ചെയ്യണം. ഇതിനതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് സാറിന എഴുതുന്നവർ സംഭാഷണം നടത്തുന്നവരൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. തിങ്കന്ധം ഉപയോഗിക്കാൻ പോയാൽ മനസ്സിൽ ചിന്തിക്കണം അല്ലങ് പ്രഥമപുരുഷ ഏകോപനം ബഹുവനും അഭൂത് അഭൂത് അഭൂതാം അഭൂവൻ ആ അഭൂവൻ ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കാനും എഴുതാനും പറ്റില്ലല്ലോ, പ്രയാസമാണ്. ഇതിലാകുമ്പോൾ ആ പ്രയാസമില്ല, എളുപ്പം കണ്ടുപിടിക്കുക. കാരണം സൂത്രങ്ങൾ അധികം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് സൂത്രങ്ങൾ വരുന്നത്? ലുങ്കിലും ലെട്ടിലും ഒക്കെ ഭയങ്കര പുലിവാലാണ്. അപ്പൊ ഏതിൽ നിന്ന് തവ്യമൊന്ന് എട്ടുമെന്ന് ഏതി തവ്യ. അപ്പൊ ഇതെന്തായി? കൃത് അന്തമായി. കൃതന്തമായി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? കൃത സമാസാസ്ഥ പ്രാതിസഞ്ജവരും വരത്തിലെന്തുവരും? സുവരും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, തയോരേവ പ്രത്യക്ത കലർത്ഥ. ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലേ വരത്തുള്ളൂ കൃത്യപ്രത്യം. അപ്പോ ഏത് ധാതുവിൽ നിന്ന് ഏതർത്ഥത്തിലായിരിക്കും വന്നിരിക്കുന്നത്? പാവോ ഭാവാർത്ഥത്തിൽ. ഭാവം എന്ന് പറഞ്ഞപ്പോ പാവം എന്നാ പറയുന്നത്, ഭാവാർത്ഥത്തിലാ വരുന്നത്. പാവമല്ല, അത് വേറെ. ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതി തവ്യ സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് നപുംസകമേ പ്രയോഗിക്കും. ഭാവത്തിന്റെ പ്രത്യേകതകളോട് നേരത്തെ പഠിച്ചാണ്. ഏകവചനം ഉത്സർഗത കരുഷ്യത്തെ ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏകവചനമേ മറ്റ് ലിംഗ വചനങ്ങളിലൊന്നും അന്വയിക്കത്തില്ല. അപ്പോ ഏതി തവ്യം സു വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു സംസ്കൃതത്തിൽ. അതോ അം അമിപൂർവ ഏതി തവ്യം ഇങ്ങനെ വരത്തുള്ളൂ. ഭാവം ക്രിയാർത്ഥം എന്നാണ് പറയുന്നത്. എന്നാൽ അർഹേ കൃത്യതൃജസ്ഥ സഖി ലിംഗ്ച പ്രേഷ അതിസർഗ പ്രാപ്തകാലേഷ കൃത്യാസ്ഥ. അതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, പിന്നീട് പോയിരുന്നു നോക്കിയാൽ മതി. ഇങ്ങനെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ അധികമായിട്ട് അർത്ഥം വരും കൃത്യപ്രത്യയങ്ങൾക്ക്. ഏത് ധാതു എന്ന് വെച്ചാൽ എന്താണ്? വളരുക, വർദ്ധിക്കുക, കൂടുക എന്നൊക്കെയാണ് ഏതത്തെ എന്ന് പറയുന്നത്. അവിടെ അർഹാർത്ഥം കൂടെ വരും. അർഹേ കൃത്യ തൃജസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യപ്രത്യങ്ങൾക്ക് അർഹർത്ഥം വരും. അപ്പോ അർഹിക്കുന്നു എന്നുള്ള അർത്ഥം കൂടെ വരും. എന്ന് പറഞ്ഞാൽ വളരേണ്ടതാണ് എന്നുള്ള അർത്ഥം കൂടെ കിട്ടും ഭാവത്തിൽ. അതുപോലെ തന്നെ പ്രേഷ വിധി പ്രേരിപ്പിക്കുക, അതിസർഗം കാമചാരാരഞ്ജ പ്രാപ്തകാലം സമയമായി, ശകി കഴിയുന്നതാണ്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം കൂടുതലായിട്ട് വരും കൃത്യപ്രത്യയങ്ങൾക്ക് പൊതുവെ, ഭാവാർത്ഥവും കർമാർത്ഥവും കൂടാതെ. ഉദാഹരണം പറഞ്ഞാൽ ബമ്മ ധാതുവിൽ നിന്ന് തവ്യപ്രത്യം വന്നു, രൂപം അങ്ങനെ വരും. ബമ്മ ധാതു കേട്ടോ ഉണ്ടോ? അപ്പൊ ഏതൊക്കെയോ മാന്തത്തിൽ യമ രമ ഗമ നമ രമ നാലെണ്ണം. എന്നിട്ട് രണ്ടിട്ട് വരുന്നില്ല ഗമ തവ്യ എന്ന് വന്നു. കർമ്മത്തിലും വരാം, ഗമ ധാതു സകർമ്മമായോണ്ട് എന്ത് വരാം? കർമ്മത്തിലും വരാം, ഭാവത്തിലും വരാം. ഗന്ധവ്യ അപ്പോ കർമ്മണി വന്നു കഴിഞ്ഞാൽ കർമ്മമുക്തമായി. അപ്പോ ഗ്രാമ ഗന്ധവ്യ കർത്താവ് അനുക്തമായിട്ട് ഏത് വ്യക്തി വരും? ത്വയാ ഗ്രാമ ഗന്ധവ്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കർമ്മത്തിൽ വന്നുകൊണ്ട് ഗ്രാമത്തിൽ പോകേണ്ടതെന്നുള്ള അർത്ഥം കിട്ടി. കർമ്മമായതുകൊണ്ടാണ് വരുന്നത്, പോകണം. എവിടെ പോകണം? ഗ്രാമത്തിൽ. ഒരു കർമ്മം ഉണ്ടായേ പറ്റൂ സകർമ്മമായതുകൊണ്ട്. ത്വയാ ഗ്രാമഹ ഗന്തവ്യ. പക്ഷെ അവിടെ കൂടുതൽ അർത്ഥം വരും. ശക്തി ലംഘിച്ചാൽ നിനക്ക് ഗ്രാമത്തിൽ പോകാൻ കഴിയും, അങ്ങനെ ഒരർത്ഥം പറയാം. അർഹേ കൃത്യ തൃചസ്ഥ, നീ പോകേണ്ടവനാണ് അർഹാർത്ഥം. അത് തന്നെ പറയുന്നു, അതിനെ പറയുന്നു. പ്രാപിക്കപ്പെടുക എന്ന് വെച്ചാൽ പോവുക എന്നോ ഒക്കെ പറഞ്ഞ ഒന്ന് തന്നെ. പോകേണ്ടവനാണ്. പിന്നെ ത്വയാ ഗ്രാമ ഗന്തവ്യ, പോകൂ പ്രേക്ഷ. ത്വയാ ഗ്രാമ ഗന്തവ്യ, പോയാലും പോയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതിസർഗം. ത്വയാ ഗ്രാമ ഗന്തവ്യ, നീ ഇപ്പൊ പോണം, പ്രാപ്തകാലം. ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടുതലായി വരും. ഏതിൽ നിന്ന് കൂടുതലായിട്ട്? കർമാർത്ഥത്തിൽ നിന്ന്. ഭാവാർത്ഥത്തിൽ ഒരു ഗമതാതിൽ നിന്ന് കർമാർത്ഥത്തിൽ നിന്ന് കൂടുതലായി വരും. അതെല്ലാം പിന്നെ എങ്ങനെ പ്രയോഗം വരുന്നു ഒക്കെ അനുസരിച്ച് നമ്മൾ മനസ്സിലാകും, സന്ദർഭമൊക്കെ അനുസരിച്ച്. ആണ് പറയുന്ന ഒന്നാണ് കർത്തവ്യം. കർത്തവ്യം എന്ന് വെച്ചാൽ കൃതാതിൽ നിന്ന് തവ്യത്ത് വന്നു, കൃതാവിശേഷം കണ്ടോ? എങ്ങനെ മനസ്സിലായി? ഉദൃതന്തൈർഷ്ണു സിംഗ്നുക്ഷു ശ്രീ ശ്രീ ഇതുകൊണ്ട് അനട്ടായതുകൊണ്ട് കർത്തവ്യം എന്ന് വരും. തവ്യത്ത് വന്നായ സൂത്രം പ്രവർത്തിക്കുന്നു. പർവ്വതാർത്ഥത്തിൽ ഗുണം പരവരം വന്നിട്ട് കർത്തവ്യം. ഗന്ധവ്യം എന്നിടത്തെ സൂത്രം പ്രവർത്തിച്ചു. നഷ്ടമെന്താന്ന് സിദ്ധാരി മാത്രമേ ഉള്ളൂ. ഗന്ധവ്യം. അപ്പോ കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അർഹ്യ കൃത്യത്രിജസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ തന്നെ സാധാരണ പ്രയോഗിക്കുന്നു. അർത്ഥം വരുന്ന അതുകൊണ്ടാണ്. കിം കർത്തവ്യം? കർമ്മ കർത്തവ്യം. കേന? ത്വയാ. ത്വയാ കർമ്മ കർത്തവ്യം. സീതയാ കർമ്മ കർത്തവ്യം. കർമ്മത്തിനനുസരിച്ച് രൂപം വരണം. മയാ കർമ്മ കർത്തവ്യം. ഭൂതാതിൽ നിന്ന് തവ്യത്ത് പ്രത്യം വന്ന ന്യായസൂത്രം വരുന്നു. സൂത്രം വരുന്നു. ആർദാദ സഞ്ജ എട്ട് വരുന്നു. ഗുണം വരുന്നു. അവാദേശം വരുന്നു. ഭവിതവ്യം. മയാ ഭവിതവ്യം, ത്വയാ ഭവിതവ്യം, തേന ഭവിതവ്യം, സീതയാ ഭവിതവ്യം, രാമേണ ഭവിതവ്യം. സർവൈഹി ഭവിതവ്യം, അസ്മാഭി ഭവിതവ്യം, യുഷ്മാഭി ഭവിതവ്യം, ആവാഭ്യാം ഭവിതവ്യം, യുവാഭ്യാം ഭവിതവ്യം, രാമാഭ്യാം ഭവിതവ്യം. എല്ലാം ഭവിതവ്യം തന്നെ. അപ്പൊ അവിടെ എന്താ അർത്ഥം? രാമഭവതി സഭവതി അർത്ഥം തന്നെ. പക്ഷെ ഇവിടെ അധികം കൂടെ ചേർക്കാം. എന്താണ്? അതാ അധിക അർത്ഥം ഏത് ചേർക്കാം? അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? സഭവതി അധികമായിട്ട് ചേർക്കാം. എന്ത് ചേർക്കാം? പ്രേഷാദിസർഗ പ്രാപ്തകാലം സഖി അർഹം ഈ അർത്ഥങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. എന്താണ്? ഭവിക്കേണ്ടത് ആണ്. അത് അധിക അർത്ഥമാണ്. ഭവിച്ചേ തീരൂ എന്നൊക്കെ പറയുന്നു. ഇപ്പൊ തന്നെ ഭവിക്കണം, സംഭവിക്കണം. സംചേർത്ത് കഴിഞ്ഞാൽ സംഭവ്യം, സംഭവിതവ്യം എന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ വരും. പക്ഷെ ഭാവാർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ കർമ്മമില്ല, ഒറ്റ രൂപമേ ഉള്ളൂ. കർത്താവ് അനുക്ത വേണ്ടി തുതിയാവും. ഏത് കർത്താവ്? ഏകവന ദിവന ഭുവനങ്ങളിലെല്ലാം ഭൈതവ്യം തന്നെ. സാമാന്യമായ അർത്ഥം സഭവതി എന്ന് പറയുന്നതും തേന ഭവിതവ്യം എന്ന് പറയുന്നതും ഒന്ന് തന്നെ. കൂടുതലായ അർത്ഥം നമുക്കവിടെ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം, ചേർത്ത് പറയാം. അതുകൊണ്ടാണ് ഭഗവത്തു എന്നുള്ള അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഇത് പ്രയോഗത്തിൽ പ്രയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ സഹ ഭവതി തവ ഭവതഃ തേ ഭവന്തി. എളുപ്പത്തിൽ എന്ത് പറയാം? തേന ഭവിതവ്യം താഭ്യം ഭവിതവ്യം. ക്രിയ മാറ്റണ്ട, തൈ ഭവിതവ്യം. ക്രിയ മാറ്റേണ്ട കാര്യമില്ല, കർത്താവിനെ മാത്രം മാറ്റിയാൽ മതി, അത്രയും ജോലി കുറഞ്ഞു, അതേ അർത്ഥം തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ മധ്യപുരുഷം വരുമ്പോൾ മാറ്റണ്ടേ, ത്വം ഭവസി ത്വയാ ഭവിതവ്യം. ഇവിടെയാണെങ്കിലോ ത്വയാ ഭവിതവ്യം. അഹം ഭവാമി, അത് ഓർത്തു വയ്ക്കണം. മയാ ഭവിതവ്യം, ഇതാണ് ഇതിന്റെ പ്രയോജനം. അങ്ങനെ വരുന്നു. സ്വാമി, ഭവതി എന്നുള്ള അർത്ഥത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ടോ? കണ്ടിട്ടില്ല അധികം. ഉണ്ടുണ്ട്. പിന്നെ സാഹിത്യത്തിലെ ഗദ്യങ്ങളിൽ, നാടകങ്ങളിൽ ഒക്കെ ഗദ്യങ്ങളുടെ കൂടുതലും അത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കും. ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു, ഏതി തവ്യം എന്നുള്ള ഉദാഹരണം കൊടുത്തിരിക്കുന്നു.